ഓരോ ഗുണത്തെയും തൊട്ടുണർത്തുകയും ചിലതിനെ ചില സമയത്ത് ഉറക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഹാർമോണിയത്തിൽ പാട്ടിന് ശ്രുതിക്ക് വേണ്ടി കട്ടകൾ അമർത്തി ശ്രുതി അതിൻ്റെ പരിണിത ഫലാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം എന്ന ഈ ഒരു ചലനാത്മകത മുന്നോട്ട് നയിക്കപ്പെടുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് രാമായണത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി കാണാൻ സാധിക്കും. അതായിരുന്നു ഒന്നാമത്തെ ദിവസത്തെ വിഷയം. രണ്ടാമത്തെ ദിവസമായ ഇന്നലെ മഹാഭാരതം, മനഃശാസ്ത്രം, മഹാഭാരതത്തിലെ രണ്ട് വംശചരിതങ്ങളെക്കുറിച്ച്, സൂര്യവംശ ചക്രവർത്തിമാർ, ചന്ദ്രവംശ ചക്രവർത്തിമാർ, നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിന് അടിമപ്പെടുന്ന സമയത്ത് നാം ഓരോ സന്ദർഭത്തിലും എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുക എന്ന് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥകളും, നാം ആദർശത്തിനടിമപ്പെട്ട്, അതായത് വിവേകത്തിനടിമപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഓരോ സന്ദർഭത്തിലെത്തുന്ന സമയത്തും നാം എന്തുമാത്രം മാന്യതയോടുകൂടി പെരുമാറുന്നു എന്ന വസ്തുതകൾ നമ്മളെ ഓർപ്പിക്കുന്ന നമ്മുടെ കഥ, നമ്മുടെ വിവേക വ്യക്തിത്വത്തെക്കുറിച്ച ചരിത്രം അല്ലെങ്കിൽ മോണോഗ്രാഫാണ് ഈ സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ കൊണ്ട് സൂചിപ്പിച്ചതെന്ന് നമുക്ക് ഇന്നലെ മഹാഭാരതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കിക്കാണാൻ ശ്രമം ചെയ്യേണ്ടായി. ഇന്ന് മോക്ഷസങ്കല്പം, ഭാഗവതം എന്നതാണ് വിഷയം. ഭാഗവതം, ഈ ഓരോ ഗ്രന്ഥങ്ങളുടെയും ഒരു ഘടന എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി നമുക്ക് സങ്കല്പിച്ചാൽ എല്ലാം കിട്ടും. മഹാഭാരതം ഈ രണ്ട് വിവേക വ്യക്തിത്വം, വികാര വ്യക്തിത്വം പറഞ്ഞ രണ്ടെണ്ണം ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓരോ സന്ദർഭത്തിലും വൈകാരികമായി പെരുമാറുന്ന സമയത്തും വിവേകപൂർവ്വം പെരുമാറുന്ന സമയത്തും എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറുന്നു അത് ഒരു കഥാപാത്രമായിട്ട് മഹാഭാരതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മഹാഭാരതം വായിച്ചില്ലെങ്കിലും നമ്മൾ മഹാഭാരതം അഭിനയിക്കുകയായിരിക്കും അല്ലെങ്കിൽ അനുഭവിക്കുകയായിരിക്കും ജീവിതത്തിൽ. അപ്പോൾ ഈ ഘടന മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുപോലെ രാമായണവും അതെ, നമ്മൾ ഓരോ ഗുണത്തിനും ഓരോ ഗുണങ്ങളും നമ്മളുള്ളിൽ ഉദ്ദീപനം ചെയ്യപ്പെടുന്ന സമയത്തും ചില ഗുണങ്ങൾ അമർത്തപ്പെടുന്ന സമയത്തും നമ്മളെക്കൊണ്ട് ആ പരിതസ്ഥിതിയിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന വസ്തുത നമുക്ക് തന്നെ നേരിട്ട് നോക്കിക്കാണാൻ കഴിയും. രാമായണം വായിക്കാൻ തന്നെ രാമായണം ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. വെറുതെ മനനം ചെയ്ത ഒരു സാക്ഷിയായിട്ട് നോക്കിക്കാണാനുള്ള സ്വാതന്ത്ര്യം മാത്രം നമ്മളൊന്ന് കൈകാര്യം ചെയ്യാൻ മാത്രമേ വേണ്ടൂ എന്നാണ്. ഇപ്പോൾ ഭാഗവതം അതുപോലെ, ഭാഗവതത്തിനൊരു പ്രത്യേക ഘടനയുണ്ട്. ഭാഗവതം, ഭാഗവതം എന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകത്തിൽ 12 സ്കന്ധങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതിന് പ്രത്യേക ഘടനയുണ്ട്. ആ ഘടന എന്താന്ന്, ഒന്ന് അതിൻ്റെ സ്ട്രക്ചറാണ്, മറ്റേ അതെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നതാണ്. അത് ആദ്യം നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, പക്ഷേ എങ്കിലും ഇന്നത്തെ വിഷയത്തിന് വേണ്ടി ഒന്നും കൂടി പറയാണ്. മഹാത്മ്യത്തെ പറയുന്നതായിട്ടുള്ള ഭാഗം നോക്കുകയാണ്. ഭഗവാന്റെ അന്തർധാനത്തോടുകൂടി കലികാലം തുടങ്ങി, കലി ബാധിച്ചാൽ എങ്ങനെ ഇരിക്കും ഭൂമി എന്ന് കാണാൻ വേണ്ടി നാരദ മഹർഷി ഭൂലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ഇറങ്ങി. ആ സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് ഇരുന്ന് വിലപിക്കുകയാണ്. അപ്പുറം അപ്പുറം വൃദ്ധരായിട്ടുള്ള രണ്ട് മക്കൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഭക്തിയാണ്, ഇവർ രണ്ടുപേരും ജ്ഞാനവും വൈരാഗ്യവും എൻ്റെ മക്കളാണ്, ഞങ്ങളെ ആർക്കും വേണ്ട, അപ്പുറപ്പുറമുള്ളത് തോഴിമാരാണ്, ഞങ്ങളെ ആർക്കും വേണ്ട, കലി ബാധിച്ചതോടുകൂടി ഞങ്ങൾക്ക് യാതൊരു, ഞങ്ങൾ അശരണരായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നാരദ മഹർഷി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ശരീരം കേട്ടു, സൽക്കർമ്മം ചെയ്താൽ മതി, സൽക്കർമ്മം ചെയ്താൽ മതി എന്ന് കേട്ട സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, ഭക്തി സ്ത്രീ പറഞ്ഞു, അയ്യോ മഹർഷി, എന്നാൽ സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന്. മഹർഷി ആകെ വിഷമത്തിലായി. കാരണം സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ധാരാളം അറിയാം, എത്ര വേണമെങ്കിലും അതിനെക്കുറിച്ച് പ്രസംഗിക്കാനോ ആർക്കും പറഞ്ഞു കൊടുക്കാനോ അറിയാം, പക്ഷേ പ്രായോഗിക തലത്തിൽ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേൾപ്പിച്ച് അവരെ ഈ അവശതയിൽ നിന്ന് രക്ഷിക്കാൻ എങ്ങനെയാണ് എന്ന വസ്തുത ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശാസ്ത്രം രണ്ടു തരാണ്, ഒന്ന് താത്വിക വശങ്ങൾ, മറ്റത് പ്രായോഗിക വശം, പ്രയോഗശാസ്ത്രം എന്ന് പറയും. ഇപ്പോൾ പതഞ്ജലി യോഗസൂത്രമൊക്കെ നമ്മൾ വായിക്കുകയാണെന്ന് വെച്ചാൽ അത് 195 സൂത്രങ്ങളാണ്, പക്ഷേ അതിലൊക്കെ താത്വിക വശങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അതിൽ പ്രയോഗശാസ്ത്രം പറഞ്ഞിട്ടില്ല. പ്രയോഗശാസ്ത്രം മഹാത്മാക്കൾ സ്വന്തമായി വയ്ക്കുക പതിവ്. കാരണം അതിന് അർഹരായിട്ടുള്ള ആൾക്കാരെ വന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെടുന്ന സമയത്ത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ സമയത്ത് അനവസരോചിതമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക പതിവില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് അസ്ഥാനത്ത് ഉപയോഗിച്ച് ലോകത്തിൻ്റെ ഘടനയ്ക്ക് കുഴപ്പം വരുത്തുന്നുള്ളതുകൊണ്ടാണ് പ്രയോഗശാസ്ത്രം മഹാത്മാക്കൾ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അത് വെളിപ്പെടുത്താറില്ല. അപ്പോൾ ഇവിടെ നാരദ മഹർഷി താത്വികമായിട്ട് സൽക്കർമ്മം എന്താണെന്ന് പഠിച്ച ആളാണ്. എല്ലാ ശാസ്ത്രങ്ങളും 26 ശാസ്ത്രത്തിൽ പ്രവീണനാണെന്ന് അദ്ദേഹം സനൽകുമാരന്മാരോട് പറയുന്നതായിട്ടുള്ള ഭാഗം നമുക്കറിയാം. പക്ഷെ അതൊന്നും അംഗീകരിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ളതല്ല. അപരാവിദ്യയാണ്, പരാവിദ്യ വേറെ കിടക്കുന്നു എന്ന് അവർ പറഞ്ഞ സമയത്ത് പരാവിദ്യ അഭ്യാസത്തിന് പോകുന്ന കഥയൊക്കെ ഉപനിഷത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, അവശത മാറ്റാൻ സൽക്കർമ്മം എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹത്തിന് അന്നേരം ബോധ്യമായി. പിന്നെ ഒരു പ്രായോഗിക തലത്തിൽ ഇത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് തിയറട്ടിക്കലായിട്ടുള്ള നോളജ്. അപ്പോൾ നമുക്ക് കർപ്പത്തൈലം ഇതിന് കണ്ണുതണ്ണത്തിന് കൊള്ളാമെന്ന് പഠിച്ചാലും കണ്ണുതണ്ണുള്ള ഒരാൾ ഓടി വന്ന് ഞാൻ ഒന്ന് പ്രയോഗിച്ചു തരുമെന്ന് അതെനിക്കറിയില്ല എന്ന് നമ്മൾ പറയില്ല. അതുപോലെ ഏതായാലും നാരദ മഹർഷി പറഞ്ഞു, ഞാൻ അറിവുള്ള മഹർഷിമാരോട് ചോദിച്ചറിഞ്ഞ് പറഞ്ഞു തരാം. അത് പോയി. ഓരോരുത്തർ ഇന്നും ചോദിച്ച സമയത്ത് അവരെല്ലാവരും നിരാശപ്പെടുക, മഹർഷിയെ അങ്ങക്കറിയില്ലേ പിന്നെ ഞങ്ങൾക്ക് എന്തറിയാം. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണ തന്നെ അസ്ഥാനത്താണെന്ന് പങ്ക് ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും നമ്മുടെ ശസ്തരാകുക ചെയ്തു. അവസാനം അദ്ദേഹം വിചാരിച്ചു സനൽകുമാരന്മാരോട് ചോദിച്ചാൽ സംശയമില്ലാതെ പറഞ്ഞു തരും, ഉറപ്പാണ്. അപ്പോൾ അവർ ബദരീവനത്തിലാണ്. ഉടനെ ബദരീവനത്തിൽ ചെന്നു, സനൽകുമാരന്മാരെ കണ്ടു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സൽക്കർമ്മം എന്താന്ന് പറഞ്ഞു തരണിയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, സനൽകുമാരന്മാർ പറഞ്ഞു, മഹർഷി സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒന്നല്ല, പറഞ്ഞ് മനസ്സിലാക്കി തരാനും സാധ്യമല്ല. പക്ഷേ എങ്കിലും ഞങ്ങളൊരു വിദ്യ പ്രയോഗിച്ച് നോക്കാം, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങയുടെ കൂടെ വരാം, എന്നിട്ട് ഹരിദ്വാറിൽ വെച്ചൊരു സത്രം നടത്താം, ഭാഗവത സത്രം, അത് ശ്രദ്ധിച്ച് നോക്കുക. എന്നാൽ ഒരു പക്ഷേ അത് കേൾക്കുമ്പോൾ ഈ സൽക്കർമ്മം എന്താന്നുള്ളത് ഉൾത്തിരിഞ്ഞ് വന്നു എന്ന് വരാം, ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരാം, അതൊന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരിദ്വാറിൽ വന്ന് ഇത് മുഴുവൻ കേൾപ്പിച്ചു. അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു തോന്നൽ, അത് വ്യക്തമായി എന്നൊരു തോന്നലുണ്ടായി. ഉടനെ അദ്ദേഹം ഓടിപ്പോയി ഈ സ്ത്രീയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് സനൽകുമാര മഹർഷിമാർ പറഞ്ഞു തന്നത്, അതുകൊണ്ട് ഞാൻ ആ കഥകൾ ഒന്ന് അങ്ങേക്കും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു പക്ഷേ സൽക്കർമ്മം എന്താണെന്ന് ഉൾത്തിരിഞ്ഞും ബോധ്യപ്പെട്ടു എന്ന് വരാം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട സമയത്ത് ആ സ്ത്രീയുടെ ശക്തിയൊക്കെ വീണ്ടു കിട്ടി. രണ്ട് വൃദ്ധരായ കുട്ടികളൊക്കെ ചെറിയ കൊച്ചുകുട്ടികളായി വളരെ നല്ല ചൈതന്യമുള്ള കുട്ടികളായി മാറി. രണ്ട് ഭാഗത്തുണ്ടായിരുന്ന തോഴിമാരായുള്ള സ്ത്രീകളൊക്കെ തന്നെ ഓജസ്സുള്ളവരായി മാറി. അങ്ങനെയാണ് കഥ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇപ്പം നമുക്ക് മനസ്സിലാവുക? നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ തന്നെ ഒരു നല്ല പാചക വിദഗ്ധനായിട്ടുള്ള ഒരാൾ നമ്മളെ അടുത്തുകൂടെ അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ചോദിക്കുകയാണ് നമ്മൾ അയാളോട്, അല്ല സ്വാമി ഈ സാമ്പാറിൻ്റെ സ്വാദ് ഈ സുഗന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എങ്ങനെയാ സാമ്പാറിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ? സാമ്പാറിൻ്റെ സുഗന്ധം എന്താണെന്നറിയണോ? ആ എന്നാ വരൂ എന്ന് പറയും. കൂടെ ചെല്ലാൻ പറഞ്ഞു, ഒരു കൊട്ട എടുത്തോളൂ എന്ന് പറഞ്ഞു. കൊട്ട എടുത്തു, ഒരു സഞ്ചി എടുത്തു, പച്ചക്കറി മാർക്കറ്റിൽ കൊണ്ടി രണ്ട് വഴുതനയും വാങ്ങിക്കോളും, ഒരു കയ്പ്പയ്ക്ക വാങ്ങിക്കോളും, കുമ്പളങ്ങ വാങ്ങിക്കോളും, ഒരു കഷം ഇത് വാങ്ങിക്കോളും, ക്യാരറ്റ് ഇതുപോലെ അതൊക്കെ വാങ്ങിക്കോളാൻ പറഞ്ഞു. ഒരു കഷം നാളികേരം വാങ്ങാൻ പറഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കോളും, മസാലപ്പൊടി ഇതാണ് വാങ്ങിക്കോളും, ഒക്കെ വാങ്ങി പോയി അതൊക്കെ കഷ്ണം നുറുക്കിയിട്ട് പാത്രത്തിലിട്ട് അടിയിൽ തീ വയ്ക്കാൻ പറഞ്ഞു. തീ കൊടുത്തു. കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സ്വാമി ഒരു സുഗന്ധം? അത് താനേ കറിയുടെ സുഗന്ധം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ മനസ്സിലായി. ഇതാണ് കറിയുടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുറച്ച് നേരം ചൂടാക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് വരാമെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ. അപ്പോൾ ഈ കറിയുടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ വിവരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ആ പച്ചക്കറികളൊക്കെ ചേർത്ത് വേവിക്കുന്ന സമയത്ത് അതിൽ ചേർത്ത ഒന്നിൻ്റെ അല്ലാത്ത എന്നാൽ എല്ലാറ്റിൻ്റെയും കൂടി സർവസമന്വയം സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിഭിന്നമായ ഒരു സുഗന്ധം പുറത്തേക്ക് വരുന്നു. അതുപോലെയാണ് ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ ഈ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഥകളല്ല, കഥാഘടനയല്ല, അതിൻ്റെ ഭാഷാശൈലിയല്ല, ഒന്നുമല്ലാത്ത അതിൽ നിന്ന് വേറൊരു രസം, നമ്മൾ ഒരു അനുഭൂതി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉദയം ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതിൽ കൂടി നമുക്കെല്ലാം ബോധ്യപ്പെടും. അപ്പോൾ ഭാഗവത സപ്താഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു അനുഭൂതിയിലായിരിക്കും. അത് എന്ത് കേട്ടിട്ടാണ്, ഗജേന്ദ്രമോക്ഷം കേട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. കുചല വ്യാഖ്യാനം കേട്ട് അതും പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ അത് കേൾക്കാ, പിന്നെ എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കൂടി കേട്ട സമയത്ത് എൻ്റെ ഉള്ളിലും അനുഭൂതി, അത് തന്നെ അതിൽ എന്തിൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇതിൽ ചേർത്ത ഈ കറിയിൽ ചേർത്ത ഏതിൻ്റെയാണ് ഈ സുഗന്ധത്തിന് കാരണം അല്ലെങ്കിൽ സ്വാദിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, അതിലേതെങ്കിലും ഒന്നിൻ്റെ അല്ല എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ആണെന്നും പറയാൻ പറ്റില്ല. എല്ലാം കൂടി സർവസമന്വയം പ്രാപിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. അതുപോലെ നമ്മൾ കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മളെ മനസ്സൊരു പ്രത്യേക അവസ്ഥയിൽ നിർത്തിക്കൊണ്ടിരുന്നാൽ, പ്രത്യേക ഒന്നിനു മാത്രം ശ്രദ്ധിക്കാതെ ആകെക്കൂടി ഒരു അവയർനെസ്, ചോയ്സ്ലെസ് അവയർനെസ് എന്ന് കൃഷ്ണമൂർത്തി പറയുന്ന മാതിരി ആ അവസ്ഥയിൽ ഇരുന്ന് കൊണ്ടിരുന്നാൽ നമുക്കത് ഉള്ളിലിങ്ങനെ അനുഭൂതി അനുഭവപ്പെടാൻ പറ്റുന്നതാണ്. കൃഷ്ണമൂർത്തി എപ്പോഴും കുറ്റപ്പെടുത്താറ്, നിങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല. കൃഷ്ണമൂർത്തി പറയാണ്, യു ആർ നോട്ട് ലിസണിങ്, യു ആർ ഐദർ കമ്പാരിങ് ഓർ ഇവാലുവേറ്റിംഗ് ഓർ ജഡ്ജിങ് ഓർ കോൺട്രഡിക്റ്റിംഗ്. കമ്പാരിസൺ, കോൺട്രഡിക്ഷൻ, ഇവാലുവേഷൻ, ജഡ്ജ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യു ആർ നോട്ട് ലിസണിങ് വൈപ്പ് അവേ ഓൾ യുവർ കോൺസെപ്റ്റ്സ് ആൻഡ് ലിസൺ വിത്ത് എ നേക്കഡ് മൈൻഡ്, യു മേ സെൻസ് വാട്ട് ഇറ്റ് മീൻസ് എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പം അതുപോലെ നമ്മൾ ആ തിരക്കടില്ല, പ്രഭാഷണം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ല, മറ്റേമാരിയായിരുന്നു വേണ്ടത് അല്ലെ, ആ പറയുന്ന രീതി ശരിയായില്ല, ഈ പാട്ട് ആ ചെല്ലുന്ന രീതി കുറച്ചും കൂടി ശാസ്ത്രീയ ശാസ്ത്രീയ സംഗീതാത്മകമാകായിരുന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ജഡ്ജ് ചെയ്ത് കമ്പയർ ചെയ്ത് കോൺട്രാക്ട് മറ്റേ ആൾ പറയാൻ എത്ര ഇതിനേക്കാളും എത്ര ഉഷാറായിട്ടാണ് പറയുക. ഇങ്ങനെ നമ്മൾ കഠിന അധ്വാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടാൽ വിചാരിക്കും നമ്മൾ കേൾക്കുകയാണ്, പക്ഷേ അങ്ങനെയല്ല. ബിയോണ്ട് കമ്പാരിസൺ, ബിയോണ്ട് കോൺട്രഡിക്ഷൻ, ബിയോണ്ട് ഇവാലുവേഷൻ, ബിയോണ്ട് ജഡ്ജ്മെൻറ്റ്, നമ്മളിങ്ങനെ ഒരു അവെയറായിട്ടിരിക്കുകയാണ്. ബി അവെയർ. അവെയറായിട്ടിരിക്കുന്ന സമയത്ത് ഈ കേൾക്കപ്പെടുന്ന കഥകളുടെ എല്ലാം ഒരു സർവസമന്വയം, അതിൻ്റെ ഒന്നിൻ്റെ അല്ലാത്ത എല്ലാം കൂടി സർവസമന്വയം പ്രാപിക്കുന്ന സമയത്തുള്ളതായ ഒരു അനുഭൂതി നമ്മളുള്ളിലെ കോൺസ്റ്റിറ്റ്യൂഷനെ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്തോ ഒരു വെളിപാടുണ്ടാവുന്ന ഒരു പുതിയൊരു കാഴ്ചപ്പാട്, ഒരു കണ്ണ് തുറക്കുന്ന മാതിരി തോന്നും. ഇതുവരെ കാണാത്ത എന്തൊക്കെയോ ഒരു ഒരു പ്ലസ് സംതിങ്, കാണുന്നതായിട്ടുള്ള ഒരു അനുഭൂതി. ഇങ്ങനെയൊക്കെയാണ് നാരദ മഹർഷി അവർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത്. ഇനിയിപ്പോൾ വാക്കിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ, സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്ത് കർമ്മം. സത്ത് എന്ന് പറഞ്ഞാൽ സത്വഗുണം. സത്വഗുണത്തിന് രണ്ട് സ്വഭാവങ്ങളാണ്, സ്വരൂപ ജ്ഞാനം, സ്വാതന്ത്ര്യം. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപം ആത്മാവാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഇൻഫറൻസ് നമുക്കുണ്ടാവും, സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലോ, ആ ആത്മാവ് ഈ പ്രകൃതിക്കൊന്നും തന്നെ അതീതമാണ്, ഈ പ്രകൃതിക്കൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല, വായുവിന് ഉണക്കാൻ പറ്റില്ല, ശസ്ത്രങ്ങൾക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിർഭയം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സ്വതന്ത്രനാണെന്ന്. അപ്പോൾ സ്വരൂപജ്ഞാനം, സ്വാതന്ത്ര്യം, ഇത് രണ്ടുമാണ് സാത്വിക വികാരത്തിൻ്റെ, സാത്വിക ഭാവത്തിൻ്റെ, സാത്വിക ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സത്കർമ്മം എന്ന് കർമ്മം എന്ന് പറഞ്ഞാൽ പർപ്പസീവ് മൂവ്മെൻ്റ് എന്നാണ്. എങ്ങോട്ടെങ്കിലും നമ്മളിങ്ങനെ നടക്കാൻ പോകണം, എങ്ങോട്ടാ പോകണം, വെറുതെ ഗ്രൗണ്ട് വരെ നടക്കാൻ പോകണം, നമുക്ക് ഇതിലെ പോയിക്കൂടെ, ആയിക്കോട്ടെ, പറയും കൂടെ. അപ്പോൾ ഒരു പർപ്പസ് ഇല്ല, നടക്കൽ മാത്രമേ ഉള്ളൂ, ഒരു ഉദ്ദേശത്തിനല്ല. നേരെ മറിച്ച് വേറൊരാൾ പറയാം, അല്ല പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ വാങ്ങാൻ പോവുകയാണ് പറഞ്ഞ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ കർമ്മം, പർപ്പസീവ് മൂവ്മെൻ്റാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? സത്താണ് ഉദ്ദേശം. സത്ത്, സദ്വികാരത്തിലെത്തുക, അതായത് സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യവും തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ളതായ കർമ്മം എന്തോ, അതിനെ സത്കർമ്മം എന്ന് നമ്മൾ സാധാരണ പറയാം. അതെങ്ങനെയാണ് തെളിഞ്ഞു കിട്ടുക എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചോയ്സ്ലെസ് അവയർനെസ്സിൽ തിരഞ്ഞെടുത്തുകൊള്ളുന്നതാണ്. അപ്പോൾ ഭാഗവതം ശ്രദ്ധിക്കുമ്പോൾ, ഭാഗവത സപ്താഹം ശ്രദ്ധിക്കുന്ന സമയത്ത്, ഒരു സത്രത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അവിടെ എല്ലാം കേൾക്കും കാണുമൊക്കെ വേണം, പക്ഷേ ശ്രദ്ധ മറ്റെന്തോ ഒന്നിലായിരിക്കണം എന്നാണ്, എന്തോ ഒന്നിലായിരിക്കണം എന്നാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ മരകമായുള്ളൊരു അടിമപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അവിടെ ഇരുന്നിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ പറയും. പറയുന്നതെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് വോയിസിൽ, ഈ കുട്ടിയിലാണ് ശ്രദ്ധ മുഴുവനും, അതിൻ്റെ ശ്വാസത്തിലും മറ്റൊക്കെയാണ് ശ്രദ്ധ. പക്ഷേ ആ സമയത്തും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പോലെ ഒരു ടോട്ടൽ അറ്റൻഷൻ. എന്തോ എന്തൊന്നാണോ ഇതിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടേണ്ടത്, അതിൽ അതിന് എതിരല്ലാത്ത വിധത്തിൽ ഒരു വിധേയത്വം കൽപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ഇരുത്തം, അതായത് ടോട്ടലായിട്ട് നമ്മൾ അങ്ങ് സറണ്ടർ ചെയ്യുക എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ അതിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞ് വരിക എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഭാഗവതത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ നോക്കുക. വളരെ സിമ്പിളായിട്ട്, ആർക്കും ഇവിടെ ഇതറിയാത്തവരാരും ഇല്ല, അതുകൊണ്ട് ചുരുക്കി അങ്ങ് പറയാണ്. പരീക്ഷത്ത് മഹാരാജ ഏഴാം ദിവസം തക്ഷകം കടിച്ച് മരിക്കുന്നുള്ള വിവരം മുനികുമാരൻ ഒന്ന് അറിയിക്കുക. അറിയിച്ചോടുകൂടി അദ്ദേഹം സകല ജ്ഞാനികളെയും വരുത്തി ചോദിക്കുകയാണ്, ഏഴ് ദിവസമേ ഉള്ളൂ, സമയമില്ല, എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയുന്നു. ഓരോരുത്തരും പറഞ്ഞു, താൻ താൻ നിരന്തരം അവരവരുടെ കർമ്മത്തിൻ്റെ ഫലം അവനാൻ അനുഭവിച്ചു തന്നെ തീരുള്ളൂ, അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു ശാസ്ത്രം ഇതിൽ നിന്ന് അങ്ങേ രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ കർമ്മഫലം അനുഭവിച്ചേ പറ്റുള്ളൂ, ആരായാലും കർമ്മഫലം അനുഭവിക്കണം. ഈശ്വരന്മാരാണെങ്കിൽ പോലും കർമ്മഫലത്തിൽ നിന്ന് വിടുതൽ കിട്ടില്ല എന്നാണ്, അതുകൊണ്ട് അനുഭവിച്ചേ തന്നെ പറ്റുള്ളൂ. അവസാനം അദ്ദേഹം പ്രായവേശം ചെയ്തിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരയാണ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ. ആ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇതൊരു യോഗ്യനായിട്ടുള്ള യോഗ്യത തികഞ്ഞ ഒരു കരച്ചിലാണിതെന്ന് ബോധ്യം വന്ന് ശുഖബ്രഹ്മർഷി ആ സമയം ബ്രഹ്മനിർവാണം പ്രാപിച്ച് ആകാശത്ത് പ്രകാശസ്വരൂപിയായിട്ട് സഞ്ചരിക്കുന്ന കാലമായിരുന്നു. അദ്ദേഹം സമാധിസ്ഥനായി ബ്രഹ്മനിർവാണം ഭൂകി. അദ്ദേഹത്തിൻ്റെ ജഡശരീരം വേദവ്യാസൻ ചെന്ന് നോക്കുന്ന സമയത്ത് ദേഹം വിയോഗം വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ മാർത്തടിച്ച് കരഞ്ഞു. അങ്ങനെ സമാധി അടക്കം ചെയ്ത് റെസ്റ്റ്ലെസ്സായി ആകെ ഓടിച്ചാടി നടക്കുകയായിരുന്നു. അവസാനമാണ് അമ്മയെ ഓർമ്മ വന്നത്, അമ്മയുടെ മടിയിൽ കിടന്ന് വീണ് കരഞ്ഞതും. അപ്പോൾ അമ്മ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ എന്തൊക്കെയോ നിൻ്റെ മനസ്സ് തോന്നി അതൊക്കെ നീ എഴുതി, അതൊക്കെ ശാസ്ത്രമാക്കി കണക്കാക്കി ഇതു അസത്തിൽ എന്താണ് ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നിൻ്റെ മനസ്സിലെ തോന്നലുകൾ മാത്രമല്ലേ നീ എഴുതിയതൊക്കെ, വാസ്തവം എന്താണെന്ന് നിനക്കറിയോ? ആർക്കും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ ലോകത്തെക്കുറിച്ചോ ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചോ ഈ സൃഷ്ടിയെക്കുറിച്ചോ ആർക്കും ഇന്നുവരെ ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. അഥവാ സാധിക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് വാചകങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ വാചകം എന്തൊക്കെയോ എന്ന് പറയാം, രണ്ടാമത്തെ എന്തിനൊക്കെയോ എന്ന് പറയാം, മൂന്നാമത്തെ എങ്ങനെയൊക്കെയോ എന്ന് പറയാം, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമുക്ക് നിവൃത്തിയില്ലാത്ത കർമ്മങ്ങൾ വന്നു ചേരുമ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഭക്തിയോടുകൂടി പോവല്ലാതെ അതൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് തലോടി സമയത്ത് അല്പം ആശ്വാസം തോന്നി എന്നാണ് പറയാം. അപ്പോൾ അവിടുന്ന് ദേഹയോഗം കഴിഞ്ഞതിന് ശേഷം ആകാശചാരിയായിട്ട് പ്രകാശസ്വരൂപയെ സഞ്ചരിക്കുന്ന സമയത്താണ് പരീക്ഷത്തിൻ്റെ കരച്ചൽ കേട്ടത്. അപ്പോൾ ഈ കരച്ചൽ കേട്ടപ്പോൾ അതിലെല്ലാ ലക്ഷണവും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയെന്നാണ്. ശങ്കര ഭഗവത് ഫാദർ ആത്മബോധം എന്ന് പറഞ്ഞ പുസ്തകം എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ലക്ഷണം പറയുന്നത് ആർക്കത് പ്രയോഗമാകുക, ആർക്കത് പ്രയോജനപ്പെടുക എന്ന് പറയുന്നത്. തപോഭി ക്ഷീണപാപാന, തപസ്സുകൊണ്ട് പാപം ക്ഷീണിപ്പിച്ചാൽ, ശാന്താനാം, ശാന്തനായിട്ടുള്ള, വീതരാഗ്ഞ, രാഗങ്ങളൊക്കെ വിചിതമായിട്ടുള്ളതാണ്, മുമ്മുക്ഷുണ, മുമ്മുക്ഷു ആയിട്ടുള്ളവർ, അപേക്ഷയം, അപേക്ഷിച്ചാൽ മാത്രം ആത്മബോധവും വിധിയത, അവർക്ക് വിധിക്കപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ മുമ്മുക്ഷു ആയവരാ, തപസ് ചെയ്ത ആളായ പോരാ, അപേക്ഷിക്കും കൂടെ വേണമെന്നാണ്. തപോഭി ക്ഷീണപാപാനാം ശാന്താനാം വീതരാഗ്ഞ മുമ്മുക്ഷുണ അപേക്ഷയം ആത്മബോധവും വിധിയത. അങ്ങനെ എല്ലാ ലക്ഷണവും തികഞ്ഞതായിട്ടുള്ള ഒരു കരച്ചിൽ കേട്ടപ്പോൾ തേജസ്വിയായിട്ട് താഴോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടാന്ന് പറയാം. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി, കാരണം ഇത്രയും തേജസ്വി ആയിട്ടുള്ള ഒരാൾ വന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ ന്യായമില്ലല്ലോ. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അഹസ് പകൽ മാത്രം, സൂര്യോദയത്തിൽ തുടങ്ങി സൂര്യാസ്തമനത്തിൽ അവസാനിക്കത്തക്ക വിധത്തിൽ 7 ദിവസം പല കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണം, ചോദ്യോത്തരങ്ങളും എല്ലാം ആയിട്ട് 7 ദിവസം കഴിഞ്ഞു, ഇവരുടെ സംഭാഷണം കഴിഞ്ഞു. അപ്പോൾ നമുക്കും സന്തോഷമായി, അല്ലെ, ഭാഗവത ശുഖബ്രഹ്മർഷി അങ്ങനെ വാഗ്ദാനം ചെയ്താണല്ലോ. അപ്പോൾ ഇനി പാമ്പ് വരില്ലായിരിക്കും, വന്നാലും കൊത്തില്ലായിരിക്കും, കൊത്തിയാലും വിഷയേൽക്കില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ പാമ്പ് വരുന്നു, ഈ പരീക്ഷത്തിനെ കൊത്തുന്നു, പരീക്ഷ മരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നിരാശ തോന്നുന്നു, പിന്നെ എന്തേ ഇപ്പോൾ ഭാഗവതം കൊണ്ട് കാര്യം ഉണ്ടായത്, ഭാഗവതം മുഴുവൻ കേൾപ്പിച്ചിട്ട് എന്തേ ഇപ്പോൾ പ്രയോജനം ഉണ്ടായത്, അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. അദ്ദേഹം വാഗ്ദാനം ചെയ്തു, പക്ഷേ ആ വാഗ്ദാനത്തിന് എന്ത് വിലയപ്പുണ്ടായത്, രക്ഷപ്പെടുത്തിയില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ അന്തസാരം, ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ സ്ഥലത്താണ് ഒളിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ എന്താ ശുഖവിമർശി ചെയ്തത്? ഈ ലോകത്ത് കർമ്മം ചെയ്യുന്നത് ആരാണ്? ശരീരവും മനസ്സും ബുദ്ധിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മത്തിൻ്റെ ഫലം വരാതെ യാതൊരു നിവൃത്തിയില്ല. കർമ്മം ചെയ്യുന്ന എവിടെയാണോ അവിടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവപ്പെടുകയും ചെയ്യും. ശരീരം മനസ്സും ബുദ്ധിയാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഫലം വന്ന് ഭവിക്കുന്ന എവിടെയാണ്? ശരീരത്തിലും മനസ്സിലും ബുദ്ധി തന്നെയാണ്. അപ്പോൾ ഏത് കരണം കൊണ്ടാണോ കർമ്മം ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫലം ആ കരണങ്ങളിൽ തന്നെയാണ് വന്ന് ഭവിക്കുന്നത്. അപ്പോൾ കർമ്മം ചെയ്തത് ശരീരമനോബുദ്ധിയാദികളാണ്, കർമ്മഫലം വന്ന് ഭവിച്ചത് ശരീരമനോബുദ്ധിക്കാണ്. പരീക്ഷത്ത് വാസ്തവത്തിൽ ആരാണ്? ശരീരാണോ മനസ്സാണോ ബുദ്ധിയാണോ? അല്ല, വാസ്തവത്തിൽ അദ്ദേഹം ആത്മാവാണ്. ആത്മാവാണെങ്കിൽ ആത്മാവ് കർമ്മം ചെയ്തിട്ടുണ്ടോ? കർമ്മമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതുകൊണ്ട് കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ ആത്മാവ് കർമ്മം ചെയ്തിട്ടില്ല, കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യമില്ല, കർമ്മഫലം അനുഭവിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ആത്മാവ് കർമ്മം ചെയ്യുമ്പോൾ സാക്ഷിയായിട്ടിരിക്കുന്നു, ഈ കരണങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ സാക്ഷിയായിട്ടിരിക്കുന്നു, ഈ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന സമയത്തും സാക്ഷിയായിട്ടിരിക്കുകയും വേണ്ടു, സിനിമ കാണുന്നത് പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ അന്തര്യാമയായിട്ടുള്ള ആത്മസ്വരൂപമാണ് ഞാൻ എന്നുള്ളത് മറന്ന് ശരീരമനോബുദ്ധിയാദികളാണ് ഞാനെന്ന തെറ്റിദ്ധാരണയിലാണ് പരീക്ഷിത്ത് ഈ ദുഃഖിക്കുന്നതും. ഞാൻ കർമ്മം ചെയ്തു, ആ കർമ്മത്തിൻ്റെ ഫലത എനിക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്നൊക്കെ മോഹിതനാവാൻ കാരണം. അപ്പോൾ സുഖപ്രമർശിക്ക് വളരെ എളുപ്പം കഴിഞ്ഞു. എന്താണ്, ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റി അദ്ദേഹം ആത്മാവാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കേ വേണ്ടു. പിന്നെ ഭഗവത്തിൻ്റെ ഘടന നോക്കിയാൽ കാണാം, 12 സ്കന്ധങ്ങളിൽ ആദ്യത്തെ സ്കന്ധങ്ങളിലൊക്കെ ഞാൻ പഞ്ചഭൂതങ്ങളല്ല എന്ന ബോധം അദ്ദേഹത്തിന് തെളിയിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ബോധത്തെ പഞ്ചഭൂതങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളിലെത്തി. പിന്നത്തെ ഭാഗങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളല്ല ഞാൻ, ശരീരമല്ല എന്ന ബോധമാണ് തെളിയിച്ചു കൊടുക്കുന്നത്. അതോടുകൂടി ശരീരത്തിൽ നിന്നും പോകും. ഒരു സാധനം എടുത്ത് ഇതാണെന്ന് വെച്ചാൽ അതല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടും. പിന്നെ ഇതാണെന്ന് വെച്ചാൽ അതും അല്ല എന്ന് പറയും അങ്ങനെ. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം അല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടും, അതിന് വിട്രോയി. പിന്നെ ശരീരമല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ശരീരത്തിനും വിട്രോയി. പിന്നെ മനസ്സിലെത്തി മനസ്സും അല്ല എന്ന് തെളിയിക്കുകയാണ്. അതിനുള്ള കഥകളാണ്, ആ കഥകളെക്കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതാണ്. അവസാനം അതിൽ നിന്നും പോകുന്നു. പിന്നെ ബുദ്ധിയിലെത്തി, ബുദ്ധിയും അല്ല എന്ന് തെളിയിക്കുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപം കണ്ടത്. ബുദ്ധിയിലെത്തി അകത്തോട്ട് നോക്കുന്ന സമയത്താണ് സ്വയം പ്രകാശപരമായ വസ്തു കാണുന്നത്. അതാണ് ആത്മാവ്. ആത്മാവിന് ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, സ്വതന്ത്രസ്വരൂപമാണ്. ആ ആത്മാവിനെ ഈ ശസ്ത്രങ്ങൾക്കോ അഗ്നിക്കോ വായുവിനോ വെള്ളത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബുദ്ധിയാവുക. അപ്പോൾ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സത്തു വരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഈ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനാണ് 11,000 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനാണ്. അങ്ങനെ പോകുന്നു. അവസാനം 7-ാം ദിവസം അവർക്ക് പരീക്ഷത്തിന് ബുദ്ധിയായി. ഞാൻ ആത്മാവാണല്ലോ, ശരിയാണ്. അപ്പോൾ ബോധം തെളിഞ്ഞു. ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ശരീരമനോബുദ്ധ്യാദികൾക്ക് എന്ത് സംഭവിച്ചാലും എന്ത് കർമ്മം ചെയ്താലും അനുഭവിക്കുമ്പോഴും രണ്ടിനും സാക്ഷി മാത്രമായിട്ടുള്ള ഞാൻ ഒന്നും അനുഭവിക്കുന്നില്ല. അപ്പോൾ സ്ക്രീനിൽ സിനിമയിൽ കൊടുങ്കാറ്റടിച്ചാൽ നമ്മൾ പറന്നുപോയില്ല. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇങ്ങനെ ഒഴുകി വന്നാലും നമ്മൾ മുങ്ങിച്ചാവില്ല. അവിടെ അഗ്നി കൊണ്ട് ആളി കത്തുന്ന സമയത്ത് ഇങ്ങോട്ട് പടർന്നു പിടിക്കില്ല. അവിടെ വെടി പൊട്ടുന്ന സമയത്ത് പഴവടി നമുക്ക് കൊള്ളില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പാണ്. അവിടെ ഇടി മുന്നുന്ന സമയത്ത് നമുക്ക് ഷോക്കേൽക്കില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പാകൊണ്ട് അത് നോക്കി രസിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ ഒരവസ്ഥയായി ഈ പരീക്ഷത്തിൻ്റെ ആത്മസ്വരൂപം ബോധ്യം വന്നു. എന്നിട്ട് അദ്ദേഹം നോക്കിക്കാണുക, ഈ പാമ്പ് വരുന്നതും ശരീരത്തെ കൊത്തുന്നതും അത് മുഴുവൻ ചാമ്പലാവുന്നതൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ്, ഒരു സിനിമ പോലെ. അപ്പോൾ ഈ ആത്മബോധം വന്നതിൻ്റെ ശേഷം പ്രാരബ്ധം ഉണ്ടാവുമോ എന്ന് ചോദ്യമുണ്ട്. പ്രാരബ്ധങ്ങളൊക്കെ ഒടുങ്ങിയാലല്ലേ ആത്മബോധം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. മഹാത്മാക്കളുടെ അനുഭവമാണ് അതിൻ്റെ ഉത്തരം. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആത്മബോധം ഉണ്ടാക്കാം. ആത്മബോധം ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കുക എന്നുള്ള പദപ്രയോഗം തെറ്റാണെന്ന് നമുക്കറിയാം. ആത്മബോധം ഉണർന്നതിന് ശേഷം ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ബാക്കി കർമ്മം ഉണ്ടാവാം. കർമ്മഫലം അനുഭവിക്കേണ്ടതുണ്ടാവുക, അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു സിനിമ കാണുന്ന മാതിരിയേ പിന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് എൻ്റെ കാലിന് പഴുപ്പ് വന്നു, എൻ്റെ കാല് ഗാംഗ്രീനസ്സായി, എനിക്ക് ആംബുട്ടേഷൻ നടത്തി എന്നൊന്നും പിന്നെ തോന്നില്ല. ഈ കാലിനെ ആംബുട്ടേറ്റ് ചെയ്ത് കളയുന്നു എന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ എല്ലാ കാലും ഒരേ മാതിരി തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ള ഇതെന്ന് അറിയും. അപ്പോൾ യാതൊരു പ്രയാസം ഉണ്ടാവുകയില്ല. രമണ മഹർഷിക്ക് കൈയുടെ എല്ലിന് സാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായില്ല, ഒരു വസ്തു ഉണ്ടായില്ല, അങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ വേദന ഉണ്ടാകുമ്പോൾ മനസ്സിൽ ആ ശരീരത്തിൽ നിന്ന് ഞാനെന്ന ബോധം പിൻവലിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദന അറിയുന്നില്ല, അറിയുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ ഇരുന്നു. കാരണം അദ്ദേഹത്തിന് റിയലൈസേഷനൊക്കെ ആയിരുന്നു, ആത്മസുബോധമൊക്കെ ഉണ്ടായി. അതിൻ്റെ ശേഷം കുറച്ച് ശരീരത്തിലെ പ്രാരബ്ധം ഉണ്ടായിരുന്നു, അത് അനുഭവിച്ച് തീർത്തു. പക്ഷെ അത് അദ്ദേഹത്തെ ബാധിച്ചില്ല, സിനിമ കാണുന്ന മാതിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തപോവൻജി മഹാരാജന് മഹോദരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പം ഉണ്ടായില്ല. അദ്ദേഹം സുഖമായിട്ടിങ്ങനെ ഇരുന്നു. സുഖമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വരൂപം മറ്റതാണ്, ആത്മാവാണ്. ശരീരമനോബുദ്ധ്യാദികളല്ല. അത് കുറച്ചും കൂടി പ്രാരബ്ധം ബാക്കിയുണ്ടാവുകൊണ്ട് അതിനുവേണ്ടി അത് നിലനിൽക്കുന്നു എന്ന് മാത്രമുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, ഗുരുജി ഒന്ന് ഗുരുദേവ ഒന്ന് ഡൽഹിയിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടോട്ടെ. അവിടെ ആ ഒരു രോഗം ഉണ്ടാവാറില്ലേ അവിടെ ആർക്കും, അവിടെ ഉള്ളവർക്കൊന്നും രോഗം കൊണ്ട് മരണം ഉണ്ടാവാറില്ലേ എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. പിന്നെ നാരായണ ഗുരുദേവന് പ്രോസ്റ്റേറ്റിനായിരുന്നു സൂക്കട്. മൂത്രം തടസ്സം വന്നിട്ട് എത്രയോ ദീർഘകാലം നിലന്ന മൂത്രാശയ രോഗത്തെ തുടർന്നാണ് സമാധിയായതെന്നാണ് ജീവനത്തിലൊക്കെ പറയാറ്. അപ്പോൾ അദ്ദേഹത്തിന് മൂത്രം പോകാതെ വളരെ വിഷമിക്കുകയായിരുന്നു. ഇങ്ങനെ കരയോ അദ്ദേഹം. കരഞ്ഞ സമയത്ത് ശിഷ്യൻ ചോദിച്ചു, ഗുരുദേവ അങ്ങനെ കരഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക, അങ്ങ് മഹാത്മാവല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, അപ്പുറം ഒരു ഉണങ്ങിയ പാള ഉണ്ടായിരുന്നു, ആ പാളം നിർത്തുകൊണ്ടിടാൻ പറഞ്ഞു. ശിഷ്യനെ ഓടിപ്പോയെടുത്ത് കൊള്ളുന്നു. അത് നടുക്കൊന്ന് ചിന്താൻ പറഞ്ഞു, ചിന്തി ഒരു ശബ്ദം കേട്ടില്ലേ, അതുപോലെ വിചാരിച്ചാൽ മതി. കാരണം ഇത് അതിൻ്റെ സ്വഭാവം കാണിക്കുകയാണ്, ഞാൻ അതിൽ നിന്നും വേറെയാണ്, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്നുള്ള ബോധം അദ്ദേഹത്തിന് തെളിഞ്ഞു നിന്നു. 18 വർഷമാണ് അദ്ദേഹം അരിപ്പുറത്തും മരുത്വമലയിലൊക്കെ ആയിട്ട് തപസ് ചെയ്തത്, വേദാന്ത പഠനവും തപസ്സും എല്ലാം കൂടിയായിട്ട്. അങ്ങനെ അദ്ദേഹം 18 കൊല്ലം കൊണ്ട് റിയലൈസ്ഡ് ആയിരുന്നു. റിയലൈസ് ആയതിൻ്റെ ശേഷമാണ് ശരീരത്തിൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് വേദന ഉണ്ടോ വെച്ചപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദന ഉണ്ട്, ഇല്ലെങ്കിലും ഇല്ല. അപ്പോൾ ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാന്നുള്ള തെളിവ് ഉണർവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധമുണ്ടെങ്കിലും ആ പ്രാരബ്ധം നമ്മളെ ബാധിക്കില്ല. ഒരു വിനോദം കണ്ട് രസിക്കുന്ന മാതിരി മാത്രമേ ആവുള്ളൂ എന്നാണ് പറയാം. അങ്ങനെ കുറേ ആൾക്കാർക്ക്, മഹാത്മാക്കളായിട്ടുള്ള പല ആൾക്കാർക്കും ഇങ്ങനെ രോഗമുള്ളതായി. രാമകൃഷ്ണ പരമഹംസർക്ക് കണ്ടത്തിൽ ക്യാൻസർ ഉള്ള സമയത്തും ഇങ്ങനെയാണ്. ഒന്ന് അമ്മയോട് പറഞ്ഞൂടെ, എന്നാൽ അത് മാറ്റിത്തരില്ലേ എന്ന്. ആയിക്കോട്ടെ, പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ വേറെ എത്ര കുഴലില്ലേ, അതിൽ കൂടെ ഇറങ്ങുന്നുണ്ടല്ലോ, ഈ ഒരു കുഴലും കൂടി ഇറങ്ങണം എന്നർത്ഥം ബന്ധമൊന്നും ഒരിക്കൽ. പിന്നെ ഒരിക്കൽ പറഞ്ഞു, വേണ്ട, അമ്മയോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റി തന്നിട്ട് കഷ്ടകാലത്തിന് മാറി തന്നാൽ ഒരു ഭക്തനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. അപ്പോൾ ഈ രസം കൊണ്ട് ഇനിയൊരു ജന്മെടുക്കാൻ തോന്നിയെന്ന് വരും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ദുഃഖവും ദുരിതവും കുറേ അധികം അനുഭവിച്ചാൽ ഇനി രണ്ടാമത് ഇങ്ങനെ വരണ്ടാന്ന് തോന്നുമല്ലോ, അതുകൊണ്ട് അത് മാറ്റേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. മുക്തിയെ ചിലർക്കൂ ലഭിച്ചെന്നിരിക്കലും ഭക്തി ലഭിച്ചിടാൻ എളുതല്ല നിശ്ചയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പദ്യത്തിലുള്ള. അപ്പോൾ ഭക്തി മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമല്ല, പക്ഷേ ഭക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു ഫിനോമിനാണെന്ന് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്ത രസമാണ്. അപ്പോൾ ഈ രസിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ദേഹം എടുക്കണ്ടേ? അപ്പോൾ അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു തിക്രാനുഭവം വേണം, എന്നാലേ നീ വേണ്ട മതി എന്ന് തോന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് ദുരന്തവും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ശരീര മനോബുദ്ധി തലങ്ങളിൽ വരുന്നവരാണ് ഭാഗ്യവാന്മാരെന്നാണ് ഈ മഹാത്മാക്കളുടെ ജീവിതത്തിലൊക്കെ സൂചിപ്പിക്കുന്നത്. വൈരാഗ്യം വിവേകം വർദ്ധിക്കാൻ ഇതൊക്കെ സഹായകരമാണ്. ഇനി നമുക്ക് ഉദാഹരണമായിട്ട് ചില, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത്, എന്താണ്? ശരീര മനോബുദ്ധിയാദികളല്ല, ആത്മാവാണ് ഞാൻ. അപ്പോൾ ഇനി ആ അവസ്ഥയിലേക്ക് നമ്മളെ ഉണർത്താൻ ഭാഗവതം എന്ത് ചെയ്യുന്നു എന്നാണ്. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു കാന്തം കൊണ്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വരച്ചാൽ, കുറേ പ്രാവശ്യം വരച്ചിക്കഴിഞ്ഞാൽ ആ ഇരുമ്പും കാന്താവുന്നതാണ്. ഇതുപോലെ ഒരു ഫിനോമിന ഒരു കഥയാണ് പറഞ്ഞു. പറഞ്ഞിട്ട് പഞ്ചഭൂതങ്ങളല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ് എന്ന ഉണർവിലുണ്ട് എത്തിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും ശരീരത്തിലെ. പിന്നെ വേറൊരു ആംഗിൾ കൂടി, വേറൊരു കഥ, വേറൊരു ശൈലിയിൽ പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും അനുനയ വാക്കുകളെ കൊണ്ട് കൂട്ടിക്കൊണ്ടെന്ന് വീണ്ടും ആത്മബോധത്തിലെത്തിക്കുക എന്ന് വേണം. കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകും. അപ്പോൾ വേറൊരു അങ്ങനെ തൗസൻഡ്സ് ഓഫ് ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് വേനാരൻ ശ്ലാവത്തിൽ ഈ ജീവനെ വീണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ആത്മബോധത്തിൽ ഇങ്ങനെ മുട്ടിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ചിലവർക്ക് അങ്ങ് ഉണരും. ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചു വിളിച്ചു വിളിച്ചു എഴുന്നേപ്പിച്ചു, ആ ശരി ഞാൻ എഴുന്നേറ്റോളാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ പോയി കുറേ നേരം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അയാൾ വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉറക്കം വരാതെ വണ്ണം ഉണരുന്നത് വരെ വിളിച്ചു ഉണർത്തണം. അപ്പം അങ്ങനെ വിളിച്ചു ഉണർത്തുന്ന ഒരു പ്രത്യേക ശൈലിയാണ് ഇവിടെ മുഴുവൻ കാണാനുള്ളത്. അപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് കഥകളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ വളരെ ക്യാമനായിട്ടുള്ളൊരു മഹാഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ പാരമ്യത കൊണ്ടാണ് അവസാനം നരസിംഹ അവതാരം ഉണ്ടായത്. നരസിംഹം അവതരിച്ചു, അച്ഛനെ വധിച്ചതിൻ്റെ ശേഷം ഭീകരമായിട്ടുള്ള ആ അലർച്ച കേട്ട് ലോകം മുഴുവൻ നശിക്കുന്നുള്ള ഘട്ടത്തിൽ ഓരോരുത്തരും പേടിച്ച് ഒളിച്ചു. അവസാനം ലക്ഷ്മിദേവിയെ കൂട്ടി അങ്ങൊന്ന് ചെന്ന് സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് ഒരു നോട്ടം നോക്കി ഓടിയെന്നാണ്. ഈ രൂപം എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നത്. അവസാനം പ്രഹ്ലാദനോട് പറഞ്ഞു, മോനെ നീ തന്നെ അല്ലേ ഇതിനൊക്കെ കാരണമായത്, നീ തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അദ്ദേഹം ശാന്താകാരം ചൊല്ലും കൊണ്ട് അങ്ങനെ എടുത്തു എന്നാണ്. അടുത്തടുത്ത് ചെന്ന സമയത്ത് അദ്ദേഹം ആ വാക്കിൻ്റെ വാങ്മയ മനസ്സിൽ പ്രതിഷ്ഠിതം എന്നുള്ള നിയമപ്രകാരം ആ വാക്കിൽ മനസ്സ് പ്രതിഷ്ഠിതമായ സമയത്ത് ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ അങ്ങ് വിലയം പ്രാപിച്ച് ഭാവം മാറി മാറി മാറി അവസാനം ശാന്തപ്രകൃതനായി. അങ്ങനെയാണ് സംഭവം കഴിഞ്ഞത്. അതിൻ്റെ ശേഷം പ്രഹ്ലാദന് പിന്നെ ഒന്നും ഓർമ്മയിലില്ല. മുഴുവനും ആ നരസിംഹമൂർത്തിയുടെ ആ അലർന്ന ഭീകരമായിട്ടുള്ള ആ കാഴ്ച മാത്രം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു, സമുദ്രത്തിൻ്റെ അടിയിൽ പോയിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ആ രൂപത്തിൽ തന്നെ മനസ്സ് വിട്ടുവരുന്നില്ല. അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് കുറേ കാലം കഴിഞ്ഞു. അതോടുകൂടി നാട്ടുകാർ മുഴുവനും വിഷമിച്ചു. കാരണം ഹിരണ്യകശിപു ഏതായാലും വധിക്കപ്പെട്ടു, എന്നാൽ മകനല്ലേ രാജ്യാവകാശമൊക്കെ കൊണ്ട് നടക്കേണ്ടത്, അദ്ദേഹമാണെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിൽ പോയിരുന്നു വെള്ളത്തിൻ്റെ അടിയിലിരുന്ന് തപസ്സിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു മഹാവിഷ്ണുവിനോട് പറഞ്ഞു, കാര്യം ഞങ്ങളാകെ കുഴപ്പത്തിലായി, അങ്ങ് അവതാരം ചെയ്ത് ആ രൂപം കണ്ടതിന് ശേഷം ഉണ്ണിയുടെ മനസ്സായിരുന്നു വിട്ടുവരുന്നില്ല, അപ്പോൾ മുഴുവൻ സമാധിസ്ഥനായിട്ട് അതിൽ തന്നെ ഇരിക്കുകയാണ്, ആ ഭാവസമാധി എന്ന് ഉണരുന്നേ ഇല്ല എന്ന് പറഞ്ഞു, നാട് വയ്ക്കാൻ ആളില്ലാതെ വിഷമിച്ചല്ല എന്ന് പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്ന് കടലിൻ്റെ അടിയിൽ പോയി പാഞ്ചജന്യം മുഴക്കി പ്രസുപ്തമായിട്ടുള്ള മനസ്സിനെ ഉദ്ദീപിപ്പിച്ച് പുറത്തേക്ക് കൊണ്ട് ഉണ്ണി നീ നിൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, രാജാവ് എന്ന നിലയ്ക്കുള്ള ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ മതി, ഇതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉണർത്തുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഹ്ലാദൻ നല്ല നിലയ്ക്ക് രാജ്യം ഭരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് പ്രഹ്ലാദന് തോന്നി ഒന്ന് ബദരി വരെ ഒരു യാത്ര, വടക്കോട്ടൊരു യാത്ര വേണം തോന്നി. അങ്ങനെ അദ്ദേഹം പോയി, അങ്ങനെ ബദരിയിലെത്തി. ബദരിയിലെത്തിയപ്പോൾ നരനാരായണന്മാർ തപസ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നരനും നാരായണനും ഇങ്ങനെ തപസ് ചെയ്യുകയാണ്. അവർ തലയുടെ മുകളിൽ മരത്തിൻ്റെ കൊമ്പിൽ ആയുധങ്ങൾ തൂക്കിയിട്ടുണ്ടായിരുന്നു, ഇവരുടെ ആയുധങ്ങൾ. അത് കണ്ടപ്പോൾ പ്രഹ്ലാദന് ചെറിയൊരു തമാശ തോന്നി, അല്ല ഇത് രണ്ടും കൂടി യോജിക്കുന്നില്ലല്ലോ എന്ന് ഒരു ചെറിയ പരിഹാസ ഭാഗത്ത് പറഞ്ഞു. രണ്ടും കൂടി തമ്മിൽ ഒക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു, ആയുധം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അതിൻ്റെ താഴെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുക, അത് രണ്ടും കൂടി യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവർ കണ്ണു പറഞ്ഞ് രണ്ടുപേരും നീ ആരടാ ചോദിക്കാമെന്ന് പറഞ്ഞു. നീ ആരടാന്ന് ചോദിച്ചപ്പോഴേക്ക് പ്രഹ്ലാദന അങ്ങ് ദേഷ്യം വന്നു, ഞാൻ ആരാന്ന് ഇവർക്ക് അറിയില്ല, ഈ ഏഴ് 14 ലോകം വിറപ്പിച്ച നൃസിംഹാവതാരത്തെക്കുറിച്ചൊക്കെ ഇവരുണ്ടോ വല്ലതും അറിഞ്ഞ്, അതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്ന്, എന്നെ സമാധാനിപ്പിക്കുക എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ അവതാരം ഉണ്ടായിരുന്നു ഇവരറിയില്ലേ, കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട വഴക്കായി വഴക്കായി യാതൊരു രക്ഷയില്ലാതെ അവസാനം യുദ്ധം ചെയ്യേണ്ട ഘട്ടത്തെത്തി. ഇയാൾ ആയുധെടുത്തു, അവർ രണ്ടുപേരും ആയുധെടുത്തു, ഭയങ്കര യുദ്ധത്തിൻ്റെ. ഉടനെ ബ്രഹ്മാവ് ഓടി വന്നിട്ട് ചീത്ത പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടാണ് യദ്യത് ആചരതി ശ്രേഷ്ഠ എന്നുള്ള അവിടെയും പറയാം, യദ് ഏത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാരേതത് ആചരിക്കുന്നു, തത് തത് ഇതരോ ജന, അതാണ് മറ്റു ജനങ്ങളും പിന്നെ അനുകരിക്കുക, സയദ് പ്രമാണം ഗുരുതേ ലോകസ്ഥത അനുവർത്തത, ഇത് നിങ്ങൾക്കറിയില്ല, നിങ്ങളെ നോക്കിയിട്ടാണ് ബാക്കിയുള്ളവർ സമാധാനത്തിൻ്റെ മാർഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് സ്വന്തം കാര്യമൊക്കെ മറന്നിട്ട് ലോകത്തെയും വിസ്മരിച്ച് നിങ്ങളുടെ പിന്നാലെ വിശ്വാസത്തിൽ അധിഷ്ഠിതരായി നിങ്ങളെ ആരാധിക്കുന്ന ഒരു എത്രയോ വൃന്ദങ്ങളുണ്ടെന്നുള്ള കാര്യമൊക്കെ പറ്റ മറന്നിട്ട് ഇങ്ങനെ വികാരത്തിനടിമപ്പെട്ട് ഇങ്ങനെ നിന്ദ്യമായ വിധം പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്തയും പറഞ്ഞു. അവസാനം എല്ലാവരും ശാന്തരായി. പ്രഹ്ലാദനോട് പറഞ്ഞു, നീ പോയി നിൻ്റെ ജോലി പോകും. ഇവരോട് പറഞ്ഞു, നിങ്ങൾ തപസ് ചെയ്യല്ലേ, ആ അത് തുറന്നാൽ മതി, അതിന് രണ്ടൊന്നും വിടരുത്, അവരവരെ സ്വധർമ്മത്തും വിടരുത് പറഞ്ഞ് ഉപദേശം കൊടുത്ത് ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ കാണാനുള്ളത്, ഭക്തിയുടെ പാരമ്യത്തിലെത്തി അദ്ദേഹത്തിൽ കാരുണ്യത്തോടുകൂടി മഹാവിഷ്ണു അതേ രൂപത്തിൽ തന്നെ തൂണ് പുലർന്ന് ആ എക്സ്പ്ലോഷൻ ഉണ്ടായി, ഭയങ്കരമായ എനർജിയിൽ സർവസംഗ അവതാരോദ്ദേശങ്ങൾ നിർവഹിച്ചു. ഇതൊക്കെ കണ്ട അദ്ദേഹത്തിന് ഭാവസമാധിയുണ്ടായത്, ഈ ഭാവസമാധിയിൽ ഇങ്ങനെ ഇരുന്നു എന്നല്ലാതെ ശരിയായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല ഉണ്ടായത്, കുറച്ച് കർമ്മം ബാക്കിയുണ്ടായിരുന്നു, പ്രാരബ്ധം ബാക്കിയുണ്ടായിരുന്നു. ഈ പ്രാരബ്ധം മുഴുവൻ ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ കണ്ണടിച്ചിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല, കാലം നഷ്ടപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. സത്യസായി ഭഗവാൻ പറയും, ട്യൂണ് വയ്ക്കാതെ റേഡിയോ ഓൺ ചെയ്തിട്ട മാതിരി, റേഡിയോ ഓണാക്കി പക്ഷേ ശബ്ദം വോളിയം വെച്ചിട്ടില്ല, എന്താ ചെയ്യുക, ബാറ്ററി മുഴുവൻ തീരും അത്ര തന്നെ, പാട്ടൊന്നും കേട്ടതുമില്ല പക്ഷേ ബാറ്ററി ഇങ്ങനെ തീരുന്നുണ്ട്. ഇതുപോലെയാണ് ഈ പ്രാരബ്ധം തീർക്കാൻ ശ്രമിക്കാതെ വെറുതെ കണ്ണടിച്ചിരുന്നാലുള്ള സ്ഥിതി എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ പ്രാരബ്ധങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അത് ചെയ്ത് തീർക്കേണ്ടത് അറിയാതെ വെറുതെ കണ്ണടച്ചിരിക്കുകയും മാത്രമല്ല ആ പ്രാരബ്ധം എന്തൊക്കെയുണ്ടോ അതിനെ സംബന്ധിക്കുന്നതിനുള്ള ഗുണങ്ങളൊക്കെ പുറത്തേക്ക് പ്രകടമാകാൻ ഒരു ഹേതു കിട്ടിയ സമയത്തൊക്കെ പുറത്തേക്ക് പ്രകടമായി കാണുകയും ചെയ്തു. അവിടെ ഈ തപസ്സി എന്ന രണ്ട് പേരെങ്ങനെ അവഹേളിച്ച് സംസാരിക്കാൻ പാടുണ്ടോ അത് കണ്ടുപോരാന്നല്ലാതെ, അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയല്ലേ വേണ്ടത്, മഹാത്മാക്കളെ അടിയൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഈ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള അഹിംസാത്മാക്കളാണ് അങ്ങനെ. അപ്പം അങ്ങനത്തെവർക്ക് ഈ ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടാവുമോ, അവിടുത്തെ ഈ സമാധിസ്ഥരായിട്ടുള്ള അങ്ങയുടെ സാന്നിധ്യത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ ബാക്കിയുള്ളവരുടെ ദുഷ്ടതരം മുഴുവനും വിലയം പ്രാപിച്ചു പോകുന്ന ആളെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ആയുധം വെച്ചത് ഇത് എന്താണെന്നൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരതിൻ്റെ ഒരു വിവരണം പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഒരു പുതിയ അറിവ് ഒരു പക്ഷേ കിട്ടുമായിരുന്നു. അല്ല അവർ തെറ്റാചരിക്കുന്നെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങോട്ട് കറക്റ്റ് ചെയ്യാനും സൗകര്യം കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ഉണ്ടായത്, ആദ്യം തന്നെ ഈ രജോ ഗുണത്തെ ഉണർത്തുന്ന ഒരു വാക്കാണ്. എഴുന്നള്ളിക്കുക ചെയ്തു. അതോടുകൂടി അവരെ ഇത് അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് ഓ പ്രഹ്ലാദനല്ലേ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്തൊരു ഗംഭീരമായിട്ടുള്ളൊരു അവതാരമായിരുന്നു, ഇതുവരെ ഭഗവാന്റെ അവതാരങ്ങളിൽ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവതാരം ഉണ്ടായിട്ടില്ല, എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ച ഒക്കെ ഒന്ന് പറഞ്ഞുതരുമോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോദിക്കായിരുന്നു, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യായിരുന്നു. ഒക്കെ കഴിയുമ്പോൾ അവർക്കത് പരോക്ഷമായിട്ട് അവരുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെ. കാരണം നരനാരായണന്മാരെന്ന് പറഞ്ഞാൽ നാരായണൻ തന്നെ അംശാവതാരങ്ങളാണല്ലോ, അതുകൊണ്ട് അവർക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും ഈ അറിവിനെ വേറൊരാളുടെ മുഖത്തിൽ നിന്ന് ഒരു ഭക്തൻ്റെ മുഖത്തു നിന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊരു രസമായിരിക്കും. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ ആവാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. കാരണം എന്താണ്? ഉള്ളിൽ ഈ വാസനയൊക്കെ ഒതുക്കിയാണ് പോയിരുന്നത്. അപ്പോൾ ഈ വാസന ഉള്ളിൽ ഒതുക്കിയിട്ട് വലിയ ഭക്തനായാലും ഈശ്വരൻ്റെ പ്രസാദം കിട്ടിയാലും ഈശ്വരൻ്റെ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാലും പ്രാരബ്ധം അങ്ങനെ ഇയാളെ ആക്കിക്കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് ജ്ഞാനോദയം ഉണ്ടാവുമായിരുന്നെങ്കിൽ ആത്മസ്വരൂപം തെളിഞ്ഞു കിട്ടി എന്ന് വയ്ക്കുക. എങ്കിൽ ഈ ഭാവസമാധി അല്ലാതെ ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രാരബ്ധം ഉണ്ടെങ്കിലും എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ അടക്കിക്കൊണ്ട് നടക്കും. അതിനെ എക്സ്പ്രസ് ചെയ്ത് എക്സോസ്റ്റ് ചെയ്യാനുള്ളതായ സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ പോയി കൊടുക്കുക ചെയ്യാമെന്ന്. അങ്ങനെ പറയുന്നതായ ഭാഗം ഈ പ്രഹ്ലാദൻ്റെ ഇതിൽ അങ്ങനെ കുറേ കാണാനുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് കുചേലോപാഖ്യാനം. കുചേലൻ്റെ കർമ്മങ്ങൾ മുഴുവൻ അദ്ദേഹം കൃഷ്ണൻ്റെ കൂടെയാണെങ്കിലും കൃഷ്ണനെ വിചാരിച്ച് സന്യസിക്കാനൊന്നും പോയില്ല. കല്യാണം കഴിച്ച് ഒരുപാട് മക്കളുണ്ടായി. മക്കളെ മുഴുവൻ നോക്കി നോക്കി നോക്കി അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പട്ടിണി തീരില്ല എന്ന് ഉറപ്പായി. അവസാനം ഭാര്യ ഒരു ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ പണ്ട് കൃഷ്ണൻ്റെ കൂടെ ആയിരുന്നല്ലോ, അന്ന് നിങ്ങൾക്ക് പ്രാരബ്ധമില്ലായിരുന്നു, വളരെ സുഖമായിരുന്നു, അവിടുന്ന് വിട്ടുപോകുന്നതിന് ശേഷമല്ലേ ഈ പ്രാരബ്ധമൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് കൃഷ്ണനൊന്ന് കണ്ട ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രാരബ്ധത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായെങ്കിലോ. അപ്പം അദ്ദേഹത്തിന് തോന്നി ശരിയാവുന്ന് പോയി നോക്കാം, ഒന്നുമില്ലെങ്കിൽ കൃഷ്ണനൊന്ന് കാണുമെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദക്ഷിണ കൊടുക്കാനുള്ള സാധനമൊക്കെ കൊണ്ട് പോവാണ്, അവനും കൊണ്ട് പോവാണ്, അവിടെ എത്തി നടന്നു പോവാണ്. അപ്പോൾ ഭാര്യയെ വിട്ടു, കുട്ടികളെ വിട്ടു, വീടും വിട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി പകുതി ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ അറിയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട സതീർത്ഥ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തെത്തിയപ്പോഴേക്കും ഓടി ഇറങ്ങി കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി മഞ്ചയിലിരുന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് ലക്ഷ്മി ദേവിയെ കൊണ്ടൊക്കെ ശുശ്രൂഷ ചെയ്യിച്ച് അങ്ങനെ രണ്ടുപേരും കണ്ടപ്പോഴേക്കേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ആദിവിനി ആശ്രമത്തിൽ താമസിച്ചതും വിറകുണ്ടാക്കാൻ പോയതും മഴ വന്നതും അതിന് വഴി വഴിച്ചതും മഹർഷി അന്വേഷിച്ച് വന്നതും ഇങ്ങനെ കണ്ട കാര്യങ്ങൾ കുറേ പറഞ്ഞ് അവസാനം സമയം കഴിഞ്ഞു. അവിടുത്തെ തൽക്കാരമൊക്കെ കഴിഞ്ഞ് സമയം കഴിഞ്ഞ് പോരേണ്ട സമയമായി. എന്തിനൊരു അവസാനം ഉണ്ടാവും ഭൗതികമാണെങ്കിൽ എന്നാണ്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതിക്കകത്തല്ലാത്ത ഒരു പ്രതിഭാസവും ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചില്ല എന്നുള്ളതുകൊണ്ട് അതിൽ പെട്ടതാണല്ലോ അവരെ ഈ ശരീരമനോബുദ്ധ്യാദികൾ എന്നുള്ളതുകൊണ്ട് കാലത്തിനും ദേശത്തിനും വിധേയാണെന്നുള്ളതുകൊണ്ട് തിരിയേണ്ട സമയം വന്നു തിരിഞ്ഞു. ഇങ്ങോട്ട് പിരിഞ്ഞു പോകുന്നു, പിന്നെയും തമ്മിൽ കെട്ടിപ്പിടിച്ച് പിന്നെയും വിട്ട് വിട്ട് കയ്യിൻ്റെ വിരട്ട് വരെയെ തൊട്ട് തൊട്ട് അതുകൊണ്ട് വിടുവിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ച് അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ അങ്ങ് പോരുകയാണ്. പോന്നു പോന്നു കുറേ എത്തി പകുതി വഴി എത്തുന്നത് വരേ കൃഷ്ണൻ്റെ ആ സ്വരൂപം മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പകുതി വഴി കഴിഞ്ഞപ്പോൾ കുറേശ്ശെ ഓർമ്മ വന്നു, ആ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഭാര്യ ഒരു കാര്യം പറഞ്ഞെന്ന് ഈ പ്രാരബ്ധത്തിനെങ്കിലും പരിഹാരം ആവുമെങ്കിൽ തിരക്കട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷെ അതെല്ലാം കൃഷ്ണൻ കണ്ടപ്പോൾ ഞാൻ മറന്നു, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പോയി അങ്ങനെ എത്തി കണ്ടപ്പോൾ എന്താണ്, അതിമനോഹരമായ ഒരു സ്വർണ്ണവർണ്ണം എന്നാണ് ഒരു മതിൽ കണ്ടു. അതിൻ്റെ അടുത്ത് നിന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മണിമാളിക, സ്വർണ്ണവർണ്ണത്തിലുള്ള മണിമാളിക, സർവാലങ്കാര ഭൂഷിതമായിട്ട് ഭാര്യ ഇങ്ങനെ ഓടിക്കളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ധൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ ആപ്തകാമന്മാരായിട്ട് ഓടിച്ചാടി നടക്കുന്നു, യാതൊരു ദാരിദ്ര്യമില്ല, എല്ലാവരും വളരെ പ്രസന്നവതരായി കൃതകൃത്യരായിട്ട് ഇങ്ങനെ ഓടുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, ഓ ഭഗവാന്റെ ദർശനത്തിൽ സംഭവിച്ചതായിരിക്കാം ഇതൊക്കെ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ പ്രാരബ്ധത്തിൻ്റെ ഒരു പിടി അവിലാണ് ലക്ഷ്മീദേവി തടുത്തതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റിയത്. കാരണം ലഡ്ബിറ്റർ സാഹിബ് പറയും, ലഡ്ബിറ്റർ എന്ന് പറഞ്ഞ തിയോസഫിസ്റ്റ് ആയിരുന്നു, ഒരു ഒരു സ്വാമിജിയുടെ മാതിരിയുള്ള ഒരാളാണ്, വളരെ ധ്യാനമൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം പറയും, ആക്ഷൻ ബൈ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് അൺലെസ് ഇറ്റ് ഈസ് ലാവിഷ്ഡ് അപ്പോൺ എ റിഫ്ലക്റ്റിംഗ് മീഡിയം. നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലനം എവിടുന്നെങ്കിലും തട്ടി നമുക്ക് അനുഭവപ്പെടണം, അപ്പോഴേ ആ കർമ്മം പരിപൂർണമായി തോന്നുള്ളൂ. നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഓ ശരി, അപ്പോഴേ സന്തോഷമാവുള്ളൂ. മറ്റേ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാവോ എന്താവോ, അല്ലെ പിന്നെ കറുത്തവർ എന്നെപ്പോലെ കറുത്തവരൊക്കെ പൗഡർ ഇടുകയാണെങ്കിൽ അടുക്കളക്ക് അടുക്കള ചുമരിന് കുമ്മാരൻ്റെ അച്ഛൻ മാരി ഉണ്ടാവുമാവോ ഒക്കെ വൃത്തികേടായോ എന്താവോ, ഒരു കണ്ണാടി നോക്കിക്കഴിഞ്ഞാവും അല്ലേ സമാധാനം. അപ്പോൾ ആക്ഷൻ ഏത് കർമ്മത്തിനും ഒരു റിഫ്ലക്റ്റ് ഒരു പ്രതിഫലന മാധ്യമത്തിൽ നിന്ന് തട്ടി പ്രതിഫലിച്ച് കാണണം, അപ്പോഴേ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ ബൈ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് അൺലെസ് ഇറ്റ് ഈസ് ലാവിഷ്ഡ് ഓൺ എ റിഫ്ലക്റ്റിംഗ് മീഡിയം എന്നാണ്. അതുപോലെ ഇദ്ദേഹം പട്ടിണിയായിട്ട് ഈ പട്ടിണിക്ക് ഒരു പരിഹാരത്തിന് വേണ്ടി നിന്ന് പറഞ്ഞ ഭാര്യയുടെ പ്രേരണ പ്രകാരമാണ് പോയത്. അവിടെ ചെന്ന് കാണുകയും ചെയ്ത് തിരിച്ച് കണ്ട് അവിടുന്ന് തന്നെ അങ്ങ് ബ്രഹ്മനിർവ്വാണം പ്രാപിച്ചാൽ പറ്റില്ല, കാരണം ഇവിടെ എന്തിനു വേണ്ടിയാണോ പോയത് അത് സാധിച്ചു എന്ന് വരണം, എന്നിട്ട് കൃതകൃത്യനാവണം, അപ്പോഴേ ആ കർമ്മം പൂർത്തീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രാരബ്ധകർമ്മം പിന്നെ അവിടുന്ന് നശിപ്പിക്കാതിരുന്നത്. ആ പ്രാരബ്ധകർമ്മം ബാക്കിയുള്ളതുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റിയത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥ അഭേദാനന്ദ സ്വാമിജി പറയുന്നത് കേട്ടെങ്ങനെ വെച്ചാൽ ആ മതിലിൽ നോക്കി, ഓ ഇവരെന്തിനാണോ എന്നെ ആശ്രയിച്ച് അതൊക്കെ ഭഗവാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി എൻ്റെ ആവശ്യം ഇവർക്കില്ല, അതുകൊണ്ട് ഞാൻ കണ്ട ഭഗവാന്റെ സ്വരൂപം ഹൃദയത്തിൽ നിന്ന് മറക്കാതെ അത് തന്നെ സങ്കല്പിച്ച് ശേഷിച്ച കാലം ഞാൻ ഏകാന്തയിൽ കഴിയാമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് തിരിച്ചുപോയി എന്ന് അഭേദാനന്ദ സ്വാമിജി പറയുന്നത് കേട്ടു. അത് നമ്മൾ സാധാരണ ഭാഗത്തിലൊന്നും വായിച്ച് കേൾക്കാത്തൊരു ഭാഗമാണ്. അപ്പം അങ്ങനെ ഈ കഥയിൽ എന്താണ്, പരിപൂർണമായിട്ട് പ്രാരബ്ധം മുഴുവനും ഒടുങ്ങി ഒടുങ്ങി എല്ലാ കർമ്മങ്ങളും തീർന്നു, എന്നിട്ട് ജ്ഞാനോദയം ഉണ്ടാവുകയാണ്, ജ്ഞാനോദയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ്, പുചേല എന്ന് പറഞ്ഞ ചേല എന്ന് പറഞ്ഞ ശരീരമാണ്, കൂ എന്ന് പറഞ്ഞ ചീത്ത, ബാഡ് ക്ലോക്ക് എന്നർത്ഥം ശരീരം അതിൻ്റെ. അപ്പോൾ ശരീരത്തിൽ ഈ ചീത്ത ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളാണ് കുചേലൻ. കുചേലൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ജീവനും ബുദ്ധിയും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിത്വം ആവുക. അനസ്തീസിയ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ജീവനുണ്ട് പക്ഷേ ബോധമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, ബോധം തെളിഞ്ഞാലേ അയാൾ മുഴുവനാവുള്ളൂ. അതുകൊണ്ട് ഈ ജീവനും ബുദ്ധിയും കൂടി ചേർന്ന് ഒരു വ്യക്തിത്വമായി ശരീരത്തിലിരിക്കുകയാണ്. മക്കളെന്ന് പറഞ്ഞാൽ കണ്ണ് മുക്ക് നാവ് ചെയ്തേക്കും മുതലേതാണ് മക്കളെന്ന് പറഞ്ഞാൽ, അതുപോലെ മനസ്സ് ബുദ്ധി ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഈ വരെ ഒന്നും പരിപാലിക്കാൻ, ബുദ്ധി എന്ന ഭാര്യ, മക്കളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, കണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കാഴ്ച കാണാൻ പോയി, എത്ര കണ്ടാലും പോരാ, പിന്നെയും പിന്നെയും പിന്നെയും കാണണം തോന്നും. ഇപ്പോൾ 7 പ്രാവശ്യത്തിലധികം ഹിമാലയാത്ര മുഴുവൻ കഴിച്ചതായ ചിത്രം നമ്പൂരിപ്പാട് അവർ ഈ സദസ്സിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചു പോയിരുന്നു 40 ദിവസം. പോയി തിരിച്ചു വരുന്ന സമയത്ത് ഡൽഹിയിലെത്തിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിക്കുമ്പോൾ ചിത്രം നമ്പൂരിപ്പാട് സാറും ഞാനും എഴുന്ന രണ്ട് ഭാഗത്തും ആ മരണം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എത്ര കണ്ട് നമ്മൾ ഈ വഴിക്കൊക്കെ പോയി ഉണ്ടായാലും ഈ കണ്ണിന് പോരാ പോരാ എന്നാണ്, ഇനി അതിൻ്റെ അപ്പുറം വല്ല കൊടുമുടി ഉണ്ടായി അതും കൂടി കാണണമെന്നാണ്. അപ്പം എത്ര കണ്ടാലും പോരാ, കണ്ടത് പോരാ എന്നുള്ളതാണ് കണ്ണിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ചെവിയാണെങ്കിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ടെന്നാലും പുതിയൊരു പാട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കേൾക്കണം എന്നായി ആഗ്രഹം. അപ്പോൾ കേട്ടത് പോരാ എന്നുള്ളതാണ് ചെവിയുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, മൂക്കിൻ്റെ ദാരിദ്ര്യം ഗ്രാണിച്ച് പോരാ എന്നുള്ളത്, നാക്കിൻ്റെ രുചിച്ച് പോരാന്ന്. കുഞ്ഞുകുട്ടിയമ്മ ഒരു പുതിയ സാമ്പാർ ഉണ്ടാക്കുക, എന്തൊരു സ്വാദാന്നാണ് പറഞ്ഞത്, നാത്തൊന്ന് കഴിക്കണം എന്നൊരാഗ്രഹം, എത്രയോ സാമ്പാർ കഴിച്ചെന്നാലും. അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് പോരാ പോരാ എന്നുള്ള തോന്നലാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം മാറണമെങ്കിൽ എന്ത് കിട്ടിയാലാണ് ഇപ്പോൾ ഈ ദാരിദ്ര്യം മാറുക, ബുദ്ധിക്കാണെങ്കിൽ എത്ര ജ്ഞാനം ഉണ്ടായാലും പോരാ, സകല ജ്ഞാനശാസ്ത്രങ്ങൾ പഠിച്ചാലും അതിൻ്റെ അപ്പുറം വല്ല ഉണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരം എന്താണ് പോയി നോക്കുകയാണ്. അപ്പോൾ ജീവൻ ശരീരത്തെ വിട്ടു, അപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് ജ്ഞാനശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. ഈ നമ്മുടെ ആത്മസ്വരൂപത്തിൽ നിന്ന് ഞാനെന്നൊരു ബോധം വേർപെട്ട് ഇത് ഞാൻ വേറെയാണെന്ന് തോന്നി അന്ന് മുതലാണ് ഈ പ്രാരബ്ധമൊക്കെ തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി എവിടുന്നാണോ വിട്ടുപോകുന്നത് അതുമായിട്ടൊന്ന് സന്ധിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളൊരു തോന്നൽ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ധ്യാനിക്കുകയാണ്. ധ്യാനിച്ച് വന്നാൽ ശരീരബോധം പോയി എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങിയെന്ന്, ബോധമില്ലാതെയായി എന്ന് പറഞ്ഞാൽ ഭാര്യയെ അവിടെ വിട്ടു എന്ന് പറയും. ഇന്ദ്രിയ ബോധവും പോയി എന്ന് പറഞ്ഞാൽ മക്കളെയൊക്കെ അവിടെ വിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ആറാധാരം കടന്നിട്ട് ഉപരിവരവും അത്താമരപ്പൂ തന്മേൽ ആറഞ്ചൂടിയിട്ട് വാഴും ശിവനുടെ പദവങ്കേരൂഹം തന്നിൽ നിന്നും ഊറുന്ന ആനന്ദമാകും മധുവിനെ അനുശന്തണ്ടുമേ വണ്ടു തന്മേൽ കൂറുണ്ടായിടവേണം ശിവ ശിവ ശിവനെ സാമ്പമൂർത്തയെ കൃപാബ്ധേ എന്ന് പറയുന്ന മാതിരി ഇങ്ങനെ പോവുകയാണ്. മേലോട്ട് പോയി പോയി പകുതി കഴിഞ്ഞാൽ ഇതുവരെ 3 ദേവന്മാർക്കാണ് ഓരോ ആധാരം, മൂലാധാര സ്വാധിഷ്ഠാനം മണിപൂരം, അനാഹതം കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധി ആജ്ഞ, ഇത് അനാഹതം, അനാഹതം വിശുദ്ധി ആജ്ഞ, ഈ മൂന്നും ശിവനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ രുദ്രൻ, ഇത് മഹാദേവൻ, ഇവിടെ സദാശിവൻ, ഈ മൂന്നും. അത് ഊർധ്വഗതിയായെന്നർത്ഥം. ഊർധ്വഗതിയിൽ പ്രാണനെത്തി കഴിയുമ്പോഴേക്ക് സസ്രാരപത്മത്തിലുള്ളതായ മഹത്തായുള്ള ആ ദിവ്യാനുഭവം നമുക്ക് കിട്ടാൻ തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ പകുതി വഴി കഴിഞ്ഞപ്പോഴേക്ക് കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ ഓടിയിറങ്ങി നമ്മളെ പിടിച്ച് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാണ്, അതായത് അവിടെ സ്വീകരണമൊക്കെ തരിക, അതായത് അവിടെ കേൾക്കുന്ന മുക്കോണത്തിങ്കൽ ലക്ഷ്യത്തിനെ ദൃഢരമായി ചേർത്തുകൊണ്ട് അങ്ങിരുന്നിട്ട് അർക്കാഗ്നിന്ദുക്കളും കണ്ട ദശവിധം നാദവും കേട്ടുകൊണ്ട് ദുഃഖം നീക്കിയിട്ട് നിഥിലഹരിമഗ്നനായിട്ട് തന്നെ മൽക്കാലത്തെ കഴിപ്പാൻ എന്ന് പറഞ്ഞ ആ അവസ്ഥയൊക്കെ പല തരത്തിലുള്ള അനുഭവങ്ങൾ. ഇതൊക്കെയാണ് കൃഷ്ണൻ്റെ സൽക്കാരം എന്ന് പറയുന്നത്. ധ്യാനിക്കുന്ന ആളുകൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. ഈ അനുഭവങ്ങളൊക്കെയാണ് കൃഷ്ണൻ്റെ സൽക്കാരം എന്ന് പറയുന്നത്. ലക്ഷ്മീദേവിയുടെ ശുശ്രൂഷ, കൃഷ്ണൻ്റെ സൽക്കാരം, സ്നേഹവാത്സല്യങ്ങൾ ഒക്കെ അവിടുത്തെ എല്ലാം അതാണ് ഈ ധ്യാനാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ കണ്ട സമയത്ത് ശരീരത്തെ മറന്നു, ബുദ്ധിയെ മറന്നു, സകലം മറന്നു. പക്ഷേ ഓർമ്മ വന്ന് പഴയ കാര്യങ്ങളാണ്. ജന്മേന്മാന്തരങ്ങൾ, എത്ര ജന്മങ്ങൾ ഞാൻ എടുത്തു, എന്തെല്ലാം ആയി ഞാൻ ജനിച്ചിട്ടുണ്ട്, ഇതൊക്കെയുണ്ട് ഓർമ്മ വരികയാണ്. ഓർമ്മ വന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം ആ സമാധി അവസ്ഥയിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്ന് വീണ്ടും വരുന്ന സമയത്ത്, സമാധിയിൽ നിന്ന് ഉണരുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൻ്റെ ചുറ്റുപാടുള്ള ഓറ, 4 അടി വീതി 7 അടി നീളത്തിൽ അണ്ടാകൃതിയിലുള്ള ഒരു ഓറ ഉണ്ടാകും. ആ ഓറയ്ക്ക് സ്വർണത്തിൻ്റെ കളറായിരിക്കുന്നതാണ്. ഡിവൈൻ പെർസെപ്ഷൻ കിട്ടിക്കഴിഞ്ഞ ആൾക്ക് ഓറയ്ക്ക് ഗോൾഡൻ യെല്ലോ കളർ ഉണ്ടാവുമെന്നാണ് പറയുക. അതാണ് സ്വർണവർണം എന്ന് പറയുന്നത്. സ്വർണവർണത്തോടുകൂടി മതിൽ കാണപ്പെട്ടു വന്ന ഈ ഓറ സ്വർണവർണ്ണമായി മാറുന്നത്. അതിനുശേഷം ഈ സ്ത്രീ ഭാര്യയാണെങ്കിൽ സർവാലങ്കാര ഭൂഷിതായി നടക്കുന്ന പണ്ടങ്ങളാണ്. എല്ലാ പണ്ടങ്ങളും അണിഞ്ഞുണ്ടാവുന്ന സകല കലകളും ഒപ്പം ശോഭിക്കുന്നതാണ് ഈ സമാധി അവസ്ഥ വന്നു കഴിഞ്ഞാൽ. ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ സ്വഭാവങ്ങളൊക്കെ ബുദ്ധിയിലേക്ക് സംക്രമിക്കുന്ന സമയത്ത് സകല കലകളും ഒന്നിച്ച് ശോഭിക്കുന്ന പറയുന്നത്. അത് കഴിഞ്ഞ് കുട്ടികളെ നോക്കുകയാണ് വെച്ചാൽ എനിക്ക് ഇനിയൊന്നും കേൾക്കാനില്ല, എനിക്ക് ഇനിയൊന്നും കാണാനില്ല, ഒരു വസ്തുവില്ല, എവിടെയും പോകാനില്ല, ഒന്നും ചെയ്യാനില്ല എന്നാണ്. നമ്മുടെ രമണ മഹർഷിയെ കാണാൻ വേണ്ടി പോൾ ബ്രണ്ടൻ വന്ന സമയത്ത് അങ്ങനെയാണ്. അവിടെ വന്നു, ഇന്ത്യ മുഴുവൻ ചുറ്റി ഒരു സമാധിസ്ഥനായിട്ടുള്ള ആളെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ രമണ മഹർഷി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വന്നു. വന്നപ്പോൾ ഇപ്പോൾ സമാധിയിലിരിക്കുകയാണ്, ഉണർന്നതിൻ്റെ ശേഷം കടത്തിവിടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ല എനിക്ക് സമാധിയിലിരിക്കുന്ന ഒരു രൂപം കാണാനാണ് ഞാൻ ഇത്രയും കാലം പാടുപെട്ടതെന്ന് പറഞ്ഞ് അവസാനം അവർ സമ്മതിച്ചു. ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ആ സമാധിയിലിരിക്കുന്ന ആളുടെ കണ്ണും മുഖമൊക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടാവുന്നതാണ്. അദ്ദേഹം പറയാണ്, കണ്ണുകളെ നിങ്ങൾക്ക് വിടാം, നിങ്ങൾക്ക്